കാരണം ഒരു പ്രദേശത്തേക്ക് ഒരു മനസ്സല്ല, ഒരു ഹൃദയമല്ല, ഒരു കുടുംബത്തിനൊരു ഹൃദയമല്ല, ഒരു പള്ളിക്കൊരു ഹൃദയമല്ല, സൃഷ്ടിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ ഹൃദയം പടച്ച തമ്പുരാൻ നൽകിയിട്ടുണ്ട് എന്നിട്ട് അതുകൊണ്ട് ചിന്തിക്കാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഇന്ന ശർറദ്ദവാബ് ഇൻദല്ലാഹി അസ്മുൽ ബുക്മുല്ലദീന ലാ യഅഖിലൂൻ. അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ചീത്ത ജന്തുക്കൾ അസ്മുൽ ബുക്മുല്ലദീന ലാ യഅഖിലൂൻ. ഉമരും ബദീരരുമായി ബുദ്ധി ഉപയോഗിക്കാത്ത ആളുകളാകുന്നു. അതെ, ഒന്നും അവർ പറയുകയില്ല, ചിന്തിക്കുകയില്ല. അവരങ്ങനെ ചെയ്തു, നമ്മളും അങ്ങനെ ചെയ്യുന്നു എന്നല്ലാതെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ചിന്തിക്കുന്ന ആളുകൾക്ക് വളരെ വേഗം കാര്യങ്ങൾ മനസ്സിലാകുന്ന വിധത്തിലേ എന്താക്കിയിട്ടുള്ളൂ പടച്ച തമ്പുരാൻ ഈ വിധേയത്തുകൾ മുഴുവനും നിർമ്മിക്കാൻ അവർക്ക് തൗഫീഖ് ചെയ്തിട്ടുള്ളൂ. ഉദാഹരണമായിട്ട് പോ, ഷാദിലി മാല എന്ന് പറഞ്ഞൊരു മാലയുണ്ട്, ഖാദി മുഹമ്മദിന്റെ മകൻ ഉണ്ടാക്കിയ മാല. അതിൽ പറയുന്നുണ്ട്, അവരെ തുടർന്നോരും തുടർന്നോരെ തുടർന്നോരും ഒടുക്കത്തെ നാളോളം നല്ലവരെന്നോവർ എന്ന് പറഞ്ഞാല്, ഷാദിലി ശേഖിനെ തുടർന്ന ആളുകളും അവരെ തുടർന്ന ആളുകളും അവരെ തുടർന്ന ആളുകളും ഒക്കെ നല്ലവരാണ്. ഏതുവരെ? ഒടുക്കത്തെ നാളോളം, ഖിയാമം നാള് വരെ നല്ലവരാ. ഖിയാമം നാളിന്റെ അന്നോ അത് നമ്മക്കായി അറിയില്ലാന്ന. അവര് തടിയൂരിക്കണ്, പക്ഷെ ഇവര് മനസ്സിലാക്കണ്ടേ, ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന വിധത്തിലെ പടച്ച തമ്പുരാൻ അതൊക്കെ ഉണ്ടാക്കാൻ അവർക്ക് തൗഫീഖ് നൽകിയിട്ടുള്ളൂ. മൊയ്തീമാലയും റിഫായിമാലയും കൂടി എടുത്തിങ്ങനെ വെച്ച് ചെല്ലിയാല് ഒരു കട്ടുമെന്ന് ഒരു മോനെ കൊണ്ട് മൊയ്തീമാല ചൊല്ലിക്ക്, മറ്റേ കട്ടുമല്ലിരുന്നിട്ട് മറ്റേ മോനെ റിഫായിമാലയും പാടട്ടെ, രണ്ടാളും തമ്മ് തല്ലിത്തീരും മാല കഴിയുമ്പോഴേക്ക്. കാരണം എന്താ? മൊയ്തീമാലിന്റെ കണ്ണനാണ് റിഫായിമാല. ഓരോ വരി ഇങ്ങനെ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കില് നിങ്ങൾക്കൊക്കെ അറിയുന്നതാണല്ലോ, ഒരു വരി എടുത്ത് മൊയ്തീമാല എടുക്കുക, അതിന് റിഫായി മാലയിലും തിരഞ്ഞു നോക്കിയാൽ അതിന് ഇതിന്റെ കണ്ണൻ അതിലുണ്ടാവും. മുതലായ റമദാനിലെ 30 നാളിലും മുല കൂടിക്കും കാലം മുലനെ തോടാതോവർ മൊയ്തീമാല. പരിശുദ്ധ റമദാൻ മാസത്തിൽ 30 ദിവസവും മുല കുടിക്കുന്ന പ്രായത്തിൽ മുല തൊടാതെ നോമ്പ് നോറ്റ ആളാകുന്നു ആര്? ശരി, ഇനി നോക്കി, മുന്നമ്മോരെ കേലാൽ 40 നാളിലും മുല കൂടിക്കും കാലം മുലനെ തോടാതോവർ റിഫായിമാല. മൊയ്തീൻ ശൈഖ് 30 ദിവസമാണെങ്കിൽ നമ്മളെ ശൈഖ് 40 ദിവസം. എടാ, 40 ദിവസം ഒരു മാസം ഉണ്ടാവുമോ? അല്ലേ, അത് മുന്നമ്മോരെ കേലാൽ പടച്ചവൻ ഒരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു റിഫായി ശൈഖിന് സ്വന്തം. ഇജ്ജ് 40 ദിവസം നോമ്പ് നോക്കണം. എപ്പോഴ്? മുല കുടിക്കും കാലം മുലനെ തോടാതോവർ. മുല കുടിക്കുന്ന പ്രായത്തിൽ പഠിച്ചോൻ റിഫായി ശേഖനോട് പറഞ്ഞു എന്നാ എന്ത്? ഇജ്ജ് മുല തൊടാൻ പാടില്ല, ഇനി 40 നോമ്പ് നോക്കണം. 40 നോമ്പാട് പറ്റൂ. ഇപ്പൊ 30 നോമ്പ് നോറ്റേ മൊയ്തീൻ ശേഖോ, 40 നോമ്പ് പോറ്റേ റിഫായി ശേഖോ, ആരാണ് വലിയത് എന്നാ? മൊഹിദ്ദീമാൻ ഉണ്ടാക്കിയതിന് ശേഷമാണ് റിഫായിമാൻ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് മൊഹിദ്ദീമാന്റെ കണ്ണനായി വന്ന റിഫായിമാരാ. അത് ബുദ്ധി ഉപയോഗിക്കുന്ന ആൾക്ക് എത്ര വേഗം മനസ്സിലാവും. കനിയില്ല കാലം കാനിയെ കൊടുത്തോവർ, കരിഞ്ഞ മരത്തിൻ മേൽക്കായായി നീറച്ചോവർ മൊഹിദ്ദീമാല. അതെ, കനിയില്ലാത്ത കാലം കനിയെ കൊടുത്തവർ എന്ന് പറഞ്ഞാൽ മാങ്ങല്ലാത്ത കാലത്ത് മൂപ്പര് മാവിനോട് കായ്ക്കി എന്ന് പറഞ്ഞാൽ മാങ്ങണ്ടായി. ചക്കല്ലാത്ത കാലത്ത് കായ്ക്കി ചക്ക ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ ചക്കണ്ടായി. എന്തിനേറെ കരിഞ്ഞു പോയ മരം ഉണ്ടല്ലോ, ആ മരത്തിനോട് തളിർക്കാൻ വേണ്ടി മൊഹിദ്ദീൻ ശേഖ് പറഞ്ഞ തളിർക്കലായി, തളിർത്ത് കായ്ച്ച് പഴങ്ങൾ ഉണ്ടാകലായി. അതായിരുന്നു മൊഹിദ്ദീൻ ശേഖിന്റെ സ്വഭാവം എന്നാ. ശരി, ഇത്രയല്ലേ എന്റെ ശേഖുള്ളൂ റിഫായി മാലോക്ക്. കനിയാത് നട്ടിട്ട് തീയും വളം വെച്ച് അക്കാനി എല്ലാവർക്കും തിന്മാൻ കൊടുത്തോവർ. നമ്മളെ ശേഖ് ചെറിയ ചെടി നട്ടപ്പോ തന്നെ ആ ചെടിക്ക് വളം വെച്ചത് എന്താണെന്നറിയോ? തീയ. എന്നിട്ടാ കരിഞ്ഞോ? ഇല്ല, അതിങ്ങോട്ട് വളർന്നു വന്ന് ആ മരത്തിന്റെ മുകളിൽ നിന്ന് പറച്ച കായകള് പഴങ്ങള് ജനങ്ങൾക്കൊക്കെ തിന്നാൻ വേണ്ടി കൊടുത്തു. അത്ര വലിയ മഹാനാണ് നമ്മുടെ ശേഖ്. കരിഞ്ഞ മരത്തെ കായ്പ്പിച്ച ആളോ അല്ലെങ്കിൽ ചെടി നട്ടപ്പോ തന്നെ തീ വളം വെച്ച ആളോ ആരാ വലിയവര്? അവർ തമ്മിലുള്ള തമ്മിൽ തന്നെയാണിത്. അതെ, ബാപ്പയും മോനും തമ്മിലുള്ള കണക്ക് മഹദീമാലെ പറഞ്ഞിട്ടുണ്ട്. മഹദീ ഷേഖിന്റെ കറാമത്ത് പറഞ്ഞുകൊണ്ട്, എന്നെ ഒരു തേരെ കൂട്ടിപ്പാറയണ്ട, എന്നെ പടപ്പിന്നറിയരുതെന്നോവർ. എന്നെ വേറൊരാളും കൂട്ടി പറയാൻ പാടില്ല, വേറൊരാളപ്പുറം കൂട്ടാൻ ഞാൻ പറ്റൂല, കാരണം എന്നെ സൃഷ്ടികൾക്ക് തന്നെ അറിയാൻ പാടില്ല. മഹദീമാലെ പറഞ്ഞു. മകൻ ഉണ്ടാക്കിയ ഷാദലിമാലെ പറഞ്ഞെന്താ അറിയോ? ഷാദലി ഷേഖിനെ പറ്റി അവരുടെ ജീലാനി, അവരുടെ സിറും അതൊന്നെന്ന് വന്നോവർ. അവരിൽ ഒരുത്തേരെ മറ്റൊരെ കൂടാതെ അറനെ നീനക്കായെന്നുറപ്പാക്കൾ ചൊന്നോവർ. എന്റെ ഷേഖ് ഷാദലി ഷേഖിന്റെ സിറും ആ രഹസ്യവും മഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിന്റെ രഹസ്യവും രണ്ടും ഒന്ന് തന്നെ. എന്തോ രഹസ്യം ഇതിലൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് തിരിയുന്നുണ്ട്, പക്ഷെ എന്താന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. അത് മൂപ്പരവിടെ പറയുന്ന രഹസ്യം പറയല്ല, രണ്ട് രഹസ്യം ഒന്ന് തന്നെയാണ് എന്നാ പറയുന്നത്. ആ തന്നെയല്ല, അവരിൽ ഒരുത്തേരെ മറ്റൊരെ കൂടാതെ അറമേ നീനക്കായെന്നുറപ്പാക്കളി ചൊന്നോവർ. ഒരാളെ പറയുകയാണെങ്കിൽ, ഒരാളെ ഓർക്കുകയാണെങ്കിൽ പോലും മറ്റേ ആളെയും കൂടി കൂട്ടിയിട്ടേ ഓർക്കാൻ പാടുള്ളൂ. നിനക്ക് വെച്ചാൽ വിചാരിക്ക, അറമേ നിനക്ക, തീരെ വിചാരിക്കാൻ പാടില്ല എന്നാണ് ആരിഫിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഷാദിലിമാലെ പറയുന്നത്, ഷാദിലി ഷേഖിനെ പറയുകയാണെങ്കിൽ ഉടനെ മൊഹിദ്ദീൻ ഷേഖിന് ഓർമ്മ വരണമെന്നാ. മൊഹിദ്ദീൻ ഷേഖിന്റെ മൊഹിദ്ദീമാലെ പറയുന്നത് തന്റെ കൂടെ വേറൊരാളെ പറ്റി ഓർക്കാനോ പറയാനോ പാടില്ല എന്നാ. രണ്ടും തമ്മിൽ എതിരായോ? ദേശം ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിച്ച കാര്യം മനസ്സിലാകുന്ന വിധത്തില് ഈ എല്ലാ മാലകളും മൗലൂദുകളും ഉണ്ടാക്കാൻ പടച്ച തമ്പുരാൻ എന്താക്കിയിട്ടുള്ളൂ, അവർക്ക് തോഫിക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്ത് വേണം, ദേശം ചിന്തിക്കാൻ നമ്മൾ തയ്യാറാവണം, അല്പം ചിന്തിക്കാൻ വേണം. ഞാൻ പറയട്ടെ, ഈ നമ്മുടെ പെരുമ്പട പൗലിയാനെ പറ്റിയുള്ള പുസ്തകം ഉണ്ടല്ലോ, നിങ്ങൾ വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും? പെരുമ്പട പൗലിയാന്റെ കറാമത്ത് പറയുന്ന ഒരു പുസ്തകം, അതിൽ പറയുന്നത് ബഹുമാനപ്പെട്ട ശൈഖ് കുഞ്ഞഹമ്മദ് ഔലിയ തങ്ങൾ അവർകൾ ഉസ്താദിന്റെ ഇംഗിതം മാനിച്ചുകൊണ്ട് ഉസ്താദിന്റെ മകളെ കല്യാണം കഴിച്ചു. എന്നിട്ട് വീട് കൂടുന്നതിന് മുമ്പ് അദ്ദേഹം ഹജ്ജിന് പോയി. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മടങ്ങി വന്നു. മടങ്ങി വന്നിട്ട് മഹാനരവർകൾ നമസ്കരിക്കുമ്പോൾ ആ സ്ത്രീ അകത്തു നിന്നൊന്ന് പാടി നോക്കി, എന്റെ ഭർത്താവ് എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ ഒന്ന് കാണാൻ ഉള്ള കൊതിയുണ്ട്. അദ്ദേഹം നമസ്കാരം കഴിഞ്ഞതിന് ശേഷം വേഗം അവൾ ഒഴിവാക്കിയതാണ്. എന്തിന്? ഇവളെ പെണ്ണായി വെച്ചുകൊണ്ടിരുന്നാൽ എനിക്ക് പടച്ചവനെ പറ്റിയുള്ള ഓർമ്മ പോയി പോകും. അപ്പൊ എല്ലാത്തൊരു മനസ്സല്ലേ എന്ന് ചിന്തിച്ചു. ഇത് മതിയായിട്ട് എഴുതിയതാ. ഉസ്താദിന്റെ ഇംഗിതത്തിനെതിര് പ്രവർത്തിച്ചു എന്നുള്ളത് ഒന്ന്, അത് പോട്ടെ, ഉസ്താദിന്റെതല്ലേ. മുഹമ്മദ് നബിന്റെ ഇംഗിതത്തിനെതിരാണ് നിങ്ങൾക്കറിയില്ലേ. മൂന്നാളുകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹീഹായ ഹദീസിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസ് എന്താണ്? മൂന്നാളുകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ സംബന്ധിച്ച്, നബിയുടെ ആരാധനാകർമ്മങ്ങളെ സംബന്ധിച്ച് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആരാധനകൾ എന്തായിരുന്നു? ആയിഷ ബിബി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നിസ്കരിക്കും, കുറെ സമയം നിസ്കരിക്കും, പിന്നെ നബി കിടന്നുറങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ദിവസം നോൽ മോൽക്കും, ചില ദിവസം നോൽ മോക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭാര്യമാരുണ്ട്, സന്താനങ്ങളുണ്ട്, കുടുംബജീവിതമൊക്കെ ഉണ്ട്. ആ ഇതൊക്കെയല്ലേ നബീന്റെ കാര്യം. നബി എന്ന് പറഞ്ഞാൽ ആരാണ്? നബി കഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും മുഴുവൻ പൊറുക്കപ്പെട്ട മഹാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി വളരെ കുറച്ചേ ചെയ്യുന്നുള്ളൂ, നമ്മളത് നോക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒരാൾ പറഞ്ഞു, ഞാൻ ഇനി രാത്രിയിൽ കിടന്നുറങ്ങുകയേയില്ല, മുഴുവൻ സമയം നിസ്കരിക്കും. മറ്റവൻ പറഞ്ഞു, ഞാൻ ഇനി നോൽമ്പ് ഇല്ലാത്ത ഒരു ദിവസവും എന്നിൽ ഉണ്ടാവില്ല കൊല്ലത്തിൽ, എല്ലാ ദിവസവും ഞാൻ നോൽമ്പ് കൊൽക്കും. മറ്റേയാള് പറഞ്ഞു, ഞാൻ വിവാഹം കഴിക്കില്ല, ഞാൻ ഭാര്യയില്ലാതെ ജീവിക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, നിങ്ങൾ എന്തല്ലാ പറഞ്ഞിരുന്നത്, ഇങ്ങനെ അങ്ങനെയൊക്കെ പറഞ്ഞോ? ആ അങ്ങനെ അങ്ങനെ പറഞ്ഞു. എന്നാലേ ഞാൻ നിങ്ങളെക്കാളെല്ലാം ഉന്നതനാണ്, നിങ്ങളെക്കാളെല്ലാം ഉന്നത പദവിയിലുള്ളവനാണ്, ഞാൻ പ്രവാചകനാണ്. ഞാൻ രാത്രിയിൽ നിന്ന് നമസ്കരിക്കുന്നു, ഞാൻ കിടന്നുറങ്ങുന്നു. ഞാൻ ചില ദിവസം നോൽബനുഷ്ഠിക്കുന്നു, ചില ദിവസം നോൽബനുഷ്ഠിക്കുന്നില്ല. ഞാൻ ദാമ്പത്യ ജീവിതം നയിക്കുന്നു. ഇതാണ് എന്റെ സുന്നത്ത്. മന്ദവിബൻ സുന്നത്തി ബലൈസമിന്നീ, എന്റെ സുന്നത്തിൽ നിന്ന് സുന്നത്തിനപ്പുറമായി വല്ലതും വല്ലവനും ആഗ്രഹിച്ചാൽ ഫലൈസമിന്നി, അവൻ എന്നിൽ പെട്ടവനല്ല. ഇപ്പൊ കുഞ്ഞാമ ദൗലി എവിടെ എത്തും? നബി പറഞ്ഞ ഫലൈസമിന്നിയിലാണോ വിടുക അല്ലേ മറ്റൊരോ? തങ്ങളെ പറ്റി മധു പറഞ്ഞതാണ്. മധു പറഞ്ഞു നോക്കുമ്പോ ദമ്മ പലരെ പറ്റിയും പറഞ്ഞാ അത് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട മഹാനായ മഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനിയെ സംബന്ധിച്ച് മദഹ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എവിടെ എത്തിയെന്നറിയോ? ഫലൗലാ റസൂലുള്ളാഹി ബില്ലഹ്ദി സാബിഖുൻ ലഅഗ്ലഖ്തു അബ്വാബൽ ജഹീമി ബിഅളമതി. അള്ളാഹുവിന്റെ റസൂല് പണ്ട് വന്നിട്ട് സ്വർഗവും നരകവും കണ്ട് അങ്ങനെ നല്ലത് പ്രവർത്തിച്ചവന് സ്വർഗവും അല്ലാത്തവന് നരകവുമാണെന്നൊക്കെ പറഞ്ഞ് പോയിട്ടില്ലായിരുന്നുവെങ്കിൽ, എന്റെ മുമ്പ് അത് കടന്നു പോയി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോയില്ലായിരുന്നുവെങ്കിൽ, എന്റെ മഹത്വം കൊണ്ട് നരകത്തിന്റെ വാതിൽ തന്നെ ഞാൻ അടച്ചു കളയുമായിരുന്നു. ഇത് കേൾക്കുമ്പോ ജനങ്ങളെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ നോക്കി, ഓ പണ്ട് നബി അത് വന്ന് പറഞ്ഞ് മനുഷ്യനെ പറ്റിച്ചു പോയിട്ടോ, അല്ലെങ്കിൽ മൊയ്തീൻ ശേഖ് നരകം എന്ന് പറഞ്ഞ സാധനം തന്നെ ഇല്ലാതാക്കുകയായിരുന്നു, അപ്പൊ ആരും നരകത്ത് കടക്കൂലായിരുന്നു എന്നല്ലേ മനുഷ്യൻ മനസ്സിലാക്കുക? നബിനോട് വെറുപ്പ് തോന്നല്ലേ ഇയ്യ? പക്ഷേ ഇത് മദഹായിട്ടാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുകയും ആ പ്രവാചകനെ പിൻപറ്റി ജീവിക്കുകയും ചെയ്തതുകൊണ്ട് വലിയായി തീർന്ന വ്യക്തി പറയുന്നത് നബി പണ്ട് കഴിഞ്ഞു പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നരകത്തിന്റെ വാതിൽ അടച്ചു കളയുമായിരുന്നു എന്നാ. അപ്പൊ നബിയെ സംബന്ധിച്ച് ഇത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിലുണ്ടാകുന്ന വികാരത്തെ സംബന്ധിച്ച് നിങ്ങളൊന്ന് അല്പസമയം ചിന്തിച്ചു നോക്കൂ. തീർച്ചയായും നബിനോട് വെറുപ്പല്ലുണ്ടാവുക. ഇത് എല്ലാ ഔലിയാക്കന്മാരെ പറ്റി പറഞ്ഞ സ്ഥലത്തും മഹാന്മാരെ പറ്റി പറഞ്ഞ സ്ഥലത്തും ഒക്കെ അവരെ മദഹ് ചെയ്യുക എന്നുള്ള നിനക്ക് ദമ്മ് ചെയ്തിട്ടുണ്ട്. കേൾക്കുമ്പോ വിചാരിക്കുക മദഹ് തന്നെയാണ്, അവസാനം നോക്കുമ്പോ എന്താവും? ദമ്മാവും. ദമ്മായിട്ടാണ് വരുന്നത് ദമ്മ്. കാരണം എന്താ? അങ്ങനെ അവർക്ക് ബിദഅത്തുകൾ ഉണ്ടാക്കാൻ അല്ലാഹു തആല സൗകര്യം ചെയ്തു കൊടുത്തിട്ടുള്ളൂ. സാപ്പാടിന്റെ ആളുകളാണ് പൊതുവില് ഇതിന്റെ പിന്നിൽ പോകാറ്. അതുകൊണ്ട് ഏത് മാലന്റെ അവസാനങ്ങൾ നോക്കിക്കോളി, ചാപ്പാട് നല്ലോണം ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾക്ക് ഇത് പ്രത്യേകത വേണ്ടാവും. ആ ഓരോരുത്തരും അവരുടെ സ്വഭാവം കാണിക്കുമല്ലോ. പണ്ട് ഒരു രാജാവിന്റെ അടുത്ത് മൂന്നാള് ചെന്നൊരു കഥ ഉണ്ട്. മൂന്നാളുകളെ, ഒരാള് എന്താണ് നിന്റെ പ്രത്യേകത എന്താണ്? ഞാന് കല്ല് നോട്ടക്കാരനാണ്, വളരെ നന്നായി കല്ല് നോക്കുന്ന എനിക്കറിയാം. ഇയാളോ? ഇയാള് വലിയ കുതിര നോട്ടക്കാരനാണ്. ഇയാളോ? ഇയാള് ആളെ നോക്കുന്ന, മനുഷ്യനെ നോക്കുന്ന ആളാണ്. നല്ല നോട്ടക്കാരാ. ആ അവിടുന്ന് ആരവിടെ അവിടെവാ ഇവിടെ വാ. ആ ഇവരെ മൂന്നാളെ കൊണ്ടുപോയിട്ട് നല്ല ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരോട് താമസിക്കട്ടെ, നല്ല ഭക്ഷണം കൊടുത്തടേ എന്ന് പറഞ്ഞിട്ട് അവിടെ ആക്കി. അങ്ങനെ അടുത്ത ദിവസം ഒരു കല്ല്, അതായത് മോതിരത്തിന്റെ കല്ല് കച്ചവടം ചെയ്യുന്ന ആള് വന്നു. കല്ല് നോട്ടക്കാരനെ വിളിച്ചു. നിനക്ക് കല്ല് നോക്കുന്ന നന്നായിട്ട് അറിയോ? ആ എന്നാ ഈ കല്ലൊന്ന് നോക്കുന്ന് പറഞ്ഞുകൊണ്ട് കല്ലെടുത്തു. അയാള് നന്നായിട്ട് ഇങ്ങനെ നോക്കിയതിന് ശേഷം പറഞ്ഞു, കല്ല് മുന്തിയ കല്ലാണ്, പക്ഷെ ഇതിന്റെ ഉള്ളിൽ അല്പം വെള്ളം. കല്ലച്ചവടക്കാരൻ പറഞ്ഞു, എന്തായാലും വെള്ളമല്ല ഉണ്ട്. ഇവര് തമ്മിൽ തർക്കം. ശരി, രാജാവ് പറഞ്ഞു, ആ പൊട്ടി കല്ല് പൊട്ടിച്ചാ അറിയാലോ. കല്ല് പൊട്ടിച്ചു. പൊട്ടിച്ചു നോക്കുമ്പോ വെള്ളമുണ്ട്. അപ്പൊ ഇയാള് നല്ല നോട്ടക്കാരനാണ്. ശരി, അവന് ഭക്ഷണമൊക്കെ ഇനി കൂടുതൽ നന്നല്ല ഭക്ഷണം കൊടുക്കും, സ്പെഷ്യൽ ആയിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. രണ്ടാമത് കുതിര നോട്ടക്കാരൻ. അടുത്ത ദിവസം ഒരു കുതിര കച്ചവടക്കാരൻ വന്നപ്പോ കുതിര നോട്ടക്കാരനെ വിളിച്ചു. നിനക്ക് കുതിര നോക്കാൻ അറിയില്ലേ? ആ നാ ഈ കുതിരനെ നോക്ക് എന്ന് പറഞ്ഞു. നോക്കി കുതിരനൊക്കെ നല്ല നോക്കിയതിന് ശേഷം പറഞ്ഞു, കുതിര നല്ല കുതിരയാണ്, നല്ല ഓട്ടമുള്ള കുതിരയാണ്, ശക്തിയുള്ള കുതിരയാണ്, നല്ല ജാതിയാണ് ഒക്കെയാണ്, പക്ഷേ ഇതിന് തന്ത കോവർഗൈരിയാണ്. കച്ചവടക്കാരെ സംബന്ധിക്കൂല, നമ്മ തർക്കായി. അവസാനം അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഈ കുതിരനെ കൊണ്ട സ്ഥലത്ത് പോയിട്ട് അന്വേഷിച്ച് അന്വേഷിച്ച് ഒന്ന് നോക്കും, സംഗതി ശരിയാ, കോവർഗൈതന്റെ കുട്ടിയാണിത്. അപ്പൊ ഓനും സ്പെഷ്യലായിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നുള്ള മനുഷ്യനെ നോക്കുന്ന ആളാണ്, മനുഷ്യനെ നോക്കുന്ന ആള്. അപ്പൊ ഇയാളിവർ നല്ല നോട്ടക്കാരാണെന്ന് മനസ്സിലായല്ലോ. രാജാവ് വിളിച്ചു പറഞ്ഞു, എന്റെ പെണ്ണുങ്ങളെ ലക്ഷണം നോക്കി. മനുഷ്യനെ നോക്കുന്ന ആളോട് രാജാവ്, അത് മാത്രമേ ഉള്ളൂ, പറയരുത്, ഞാൻ പറയില്ല. നീ എന്താണെങ്കിൽ പറഞ്ഞോ, നീ കാണുന്ന ലക്ഷണം പറഞ്ഞു. ഞാനത് പറയില്ല, രാജാവിന്റെ ഭാര്യനെ എന്റെ ലക്ഷണം പറയാൻ എന്നോട് പറയരുത്. ശരി, നന്നെ നോക്കിയിട്ട് പറയും, അതും എനിക്ക് വിഷമാണ്. നീ എന്താ കാണുന്നത് വെച്ചാ പറഞ്ഞോളൂ, പറയുന്ന ഒരു കുഴപ്പമില്ല, എനിക്ക് വിഷമാണ്, പറയടോ, നിർബന്ധിച്ചു. രാജാവ് വളരെ ബുദ്ധിമാനാണ്, സമർത്ഥനാണ്, രാജ്യഭരണത്തിന് കഴിവുള്ള ആളാണ്, എല്ലാം. പക്ഷേ ഒരു ചമയൽക്കാരന്റെ മോനാണ്. എന്ത് ചമയൽക്കാരൻ എന്ന് പറഞ്ഞാല്? ഒരു കുക്കിന്റെ മോനാണ്. രാജാവിന് ദേഷ്യം പിടിച്ച്, എന്തടാ കുക്കിന്റെ മോനാണ്, ആണ് വെപ്പുകാരന്റെ മോനാണെന്നല്ല പറഞ്ഞ്, ദേഷ്യം പിടിച്ച്. രാജാവെ, ആദ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്നൊന്നും ചെയ്യൂലാന്നുള്ളത് പറയാൻ, ഞാൻ അതുകൊണ്ടാണ് ഉള്ളത് പറഞ്ഞ്. ശരി, അമ്മാനടുത്ത് നിന്ന് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോ ഉമ്മ പറഞ്ഞു, ശരിയാ മോനെ, എന്റെ ബാപ്പാക്ക് കുട്ടികളുണ്ടാവൂലായിരുന്നു. അപ്പൊ ഈ രാജഭരണം നമ്മളെ കൈമന്ന് പോറതും വിചാരിച്ചിട്ട് ഞാൻ വെപ്പുകാരനെ പിടിച്ചതാണ്. ശരി, ഈ മൂന്നാളെയും വിളിച്ച് വീണ്ടും അന്വേഷിച്ചു മൂപ്പർ എങ്ങനെയാ ഈ സംഗതി മനസ്സിലാക്കിയത്. കല്ല് നോട്ടക്കാരനോട് ചോദിച്ചു, എങ്ങനെയാ ഈ ആ കല്ലിന്റെ ഉള്ളിൽ വെള്ളം ഉണ്ട് എന്ന് മനസ്സിലാക്കി. എനിക്ക് നിങ്ങളെക്കാളൊക്കെ കാഴ്ചക്ക് മൂർച്ചുണ്ട്. ആ മൂർച്ചയുള്ള കാഴ്ച കൊണ്ട് ഞാൻ കണ്ണുകൂടി ഞാൻ നോക്കിയാൽ എനിക്ക് കാണാൻ കഴിയും. അത് ശരി, കാഴ്ചന്റെ ശക്തി തന്നെയാണ്. ഈ കുതിരന്റെ നോക്കിയിട്ട് കോവർഗൈതന്റെ തള്ളയാണെന്ന് പറഞ്ഞ എങ്ങനെയാന്ന്? ഒന്നുമില്ല, ആ കോവർഗൈതന്റെ തള്ളയായിട്ടുണ്ടാകുന്ന കുതിരയുടെ വാലിന്മേൽ ഒരു ചെറിയ വെളുത്ത രോമുണ്ടാവും, അതിന്റെ വാൽ കുറ്റിന്റെ അവിടെ. ഓ ശരി, മനസ്സിലായി. ഇത് എങ്ങനെയാണ് എന്നെ നോക്കിയിട്ട് വെപ്പുകാരന്റെ മോനാണെന്ന് പറഞ്ഞ്? ഒന്നുമില്ല, ഞങ്ങൾ വന്നപ്പം തന്നെ രാജാവ് ഞങ്ങൾക്ക് നല്ല ഭക്ഷണം തരാനാ പറഞ്ഞു. ഓരോരുത്തർ പരീക്ഷണത്തിൽ ഓരോന്നിൽ ജയിക്കുമ്പോൾ ഓൻ സ്പെഷ്യൽ ഭക്ഷണം കൊടുക്കാനാ പറയുന്നത്. മൂപ്പര ചിന്ത മുഴുവനും ഭക്ഷണത്തിലേക്കാ. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയത് രാജാവ് വെപ്പുകാരന്റെ മോനാണ്. ഇതുപോലെ ഈ ബാധിക്കുന്ന ആളുകളെ മുഴുവനും കണ്ണെവിടുക്കാന്ന് നോക്കിയാൽ വേഗം മനസ്സിലാവും പള്ളയിലേക്കാണ്. നോക്കിങ്ങള് ഏത് മാല എടുത്തു നോക്കി. തോന്ന നേർച്ച പലിത്തിടും ഹോജാ ഹുസൈനര മദഹിലെ മദഹിനെ ചൊല്ലും താനവിൽ കൂടിയോർ കൊതി വീട്ടല്ലാ ഹുസൈനാനരാൽ മാനിതർ മത് ഹോതുവാൻ ചില വാക്കിടുന്ന മനൂജരെ മന ദാശ പോലുൾ മുറാദുകൾ സദം വീട്ടല്ലാ ഹുസൈനാനരാൽ. മഞ്ഞക്കുളമാല. മാനിതർ മധുഹോതുവാൻ ചിലവാക്കിടുന്ന മനൂജരെ മാനി ഈ മഹാന്റെ മധു പറയാൻ വേണ്ടി ചെലവാക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചാപ്പാട് തരുന്ന കൈമടക്ക് തരുന്ന ആളുകളുടെ മനദാശ പോലുൾ മുറാദുകൾ സദം വീട്ടല്ലാ ഹുസൈനാനരാൽ മനസ്സിലുള്ള ആശകൾ മുഴുവനും പഠിച്ചവനെ ഇയാട്ട് വീട്ടി കൊടുക്കും. ഇത് ബണ്ടിച്ചക്കാണ് സംഗതി. എല്ലാട്ട് വീട് കൊടുക്കാൻ പറഞ്ഞാ പഠിച്ചവനെ അതിന് കുത്തിരിക്ക. പിന്നെന്താന്ന് ചോദിച്ചാല് ഈ മാലക്കാരൊക്കെ സ്ഥിതി നോക്കിയാൽ അവരൊക്കെ ഇരുന്ന് വണ്ടിച്ചേക്കാ. 100-500 rupees ബാങ്കിലിട്ടാൽ ഒരുത്തന് 10 leaf ഒരു ചെക്ക് ബുക്ക് കിട്ടും. ഏത് ബാങ്കില്? ഫെഡറൽ ബാങ്കില്. ഏത് ബാങ്കിൽ തരും? ഒരൊറ്റ ലീഫിൽ ഓന്റെ സംഖ്യ ഓനും എഴുതിയെടുക്കാം, ബാക്കിയുള്ള ലീഫിലൊക്കെ എത്ര എഴുതിയിട്ട് ആർക്കും കൊടുക്കാം. കാരണം എന്താ അറിയോ? ബാങ്കിൽ ചെന്നാ കായിട്ടില്ല വണ്ടിച്ചേക്കാവും. ഇതുപോലെ ഈ മാലകളിലൊക്കെ ഓഫർ ചെയ്യുന്നുണ്ടല്ലോ, ഒക്കെ വണ്ടിച്ചക്ക. മൊളിയൊന്നും കളയാതെ പിളയാതെ ചൊന്നോർക്ക് മണിമേടൻ സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ. ഒരു മൊഹിദിമാല ഒരു മൊഴിയും കളഞ്ഞു പോകാതെ പിഴച്ചു പോകാതെ ചൊല്ലിയിട്ടുണ്ടെങ്കില് മണിമേടൻ സ്വർഗത്തിൽ നായൻ കൊടുക്കുമേ. പഠിച്ചവൻ സ്വർഗത്തിൽ മണിമാള കൊടുക്കും. ആര് പറഞ്ഞു? കാളി മുഹമ്മദിനെ വിവരം എവിടുന്ന് കിട്ടി? വഹിയുണ്ടായോ? ഇതുണ്ടാക്കിയോ തന്നെ സ്വർഗത്തിലാണോ എന്ന് ആർക്കറിയാ? ചെല്ലിയോ സ്വർഗത്തിലാകുന്നത് പിന്നില്ലേ? ഇതുണ്ടാക്കിയോ സ്വർഗത്തിലാണെന്നുള്ളതിന് വല്ല തെളിവുണ്ടോ? അപ്പോ ഇത് എത്രയും പറയാ, എന്തും പറയാ. ഭദ്രമാലങ്ങൾ എല്ലിയൊക്കെ മൊളി നോവുമി കണ്ടുള്ള പേറ്റ് വരുത്തത്തിൽ ഇന്ത്യ സഹാബികൾ പേരുകൾ ചൊല്ലുകിൽ കുറിമുടിയും മൂനം പള്ള തന്നിന്ന് കുട്ടി പിറക്കലിൽ ശക്കില്ല എന്നോവർ. ആ ഭദ്രമാല പ്രസവവേദന കൂടിയ അല്ലെങ്കിൽ പ്രസവവേദന അങ്ങോട്ട് കൊടുമ്പിരിക്കൊള്ളുന്ന സമയത്ത് ഭദ്രമാല അങ്ങോട്ട് പാടിയിട്ട് ഈ സഹാബികളുടെ പേരങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൂറി മുടിയും മുനം എന്ന് പറഞ്ഞാൽ പറഞ്ഞു തീരുന്നതിന്റെ മുമ്പ് പള്ളയിൽ നിന്ന് കുട്ടി പിറക്കുന്നതിന് യാതൊരു ശക്കുമില്ല, യാതൊരു സംശയവുമില്ല. നിങ്ങൾ നോക്കി പണ്ട് കാലത്ത് നമ്മുടെ നാടുകളിലൊക്കെ സ്ഥിതി എന്താണ്? യുവതികള് പ്രസവവേദന കിട്ടിയിട്ട് ദിവസങ്ങൾ അഥവാ ആഴ്ചകൾ വരെ നീണ്ടു നിന്ന് വീട്ടിൽ നിന്ന് മൊഹയ്യിദ്ദീൻ മാല ചൊല്ലി, റിഫായി മാല ചൊല്ലി, ബദർ മാല ചൊല്ലി, നബീസത്ത് മാല ചൊല്ലി, മാലകൾ മാറി മാറി ചൊല്ലിക്കൊണ്ടിരുന്നു. മല്ലാക്കനോട് പറയുന്നു, മല്ലാക്കാങ്ങൾ മനസ്സെടുത്താണ് ചൊല്ലിയോട് മല്ലാക്ക മനസ്സ്. ഈ പെണ്ണ് വേദനകൾ കൊണ്ട് പൊളയുന്നു, ഇഞ്ചിഞ്ചായി മരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മല്ലാക്ക മാല പാടുന്നു, സ്ത്രീകൾ അവിടെ വെച്ചിട്ട് അപ്പുറവും ഇപ്പുറവും വെച്ചിട്ട് നബീദത്ത് മാല പാടുന്നു, മല്ലാക്ക ബദർ മാല പാടുന്നു. കുട്ടി വേദന കൊണ്ട് പൊളഞ്ഞിട്ട് ഇഞ്ചിഞ്ചായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞുകൊണ്ട് മരിച്ചു പോയ കഥകൾ എത്രയുണ്ട് നമ്മുടെ നാടുകളിൽ. പക്ഷെ ഈ വിഷയത്തിൽ ഇന്ന് നല്ല ബോധ ആളുകൾക്ക്, ഏത് സുന്നിന്റെ പ്രസിഡന്റ് ആയാലും തരക്കേടില്ല, മോൾക്ക് വയറ്റിലുണ്ട് എന്ന് കണ്ടാൽ പിന്നാണ് ഇതാ നടക്കുന്നത്, ഇപ്പൊ മാറ്റിക്കുന്നു. അല്ല ഇത് എവിടുക്കാ പോണ്? ഞാൻ ഇവിടെ മാലതി ഡോക്ടർ മാലതിന് എടുത്തുക്കാ. ഏ എന്തേ മോക്ക് വയറ്റിലുണ്ട്, അതിലെന്താ ഓളെഴുതിക്കോണ്? അല്ല പിന്നാണ് എഴുതി കൊടുത്താ പോരെ, അത് നമ്മളെ മോളെ ശരീരം കൊണ്ട് കളിച്ചുകൂടാ മോനെ അല്ലേ. അവിടെ എത്തി ദുനിയാവിന്റെ കാര്യമാണത്. ആ ഇപ്പൊ സുന്നിന്റെ പ്രസിഡന്റ് ആയാലും തിരക്കുള്ള, സെക്രട്ടറി ആയാലും തിരക്കുള്ള, മോൾക്ക് പ്രസവവേദന വരുന്നതിന്റെ ഒരാഴ്ച മുമ്പ് റൂം ബുക്ക് ചെയ്ത് മാലതിയെയോ അല്ലെങ്കിൽ സുജാതയെയോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും ഒരു നല്ല ഡേഡി ഡോക്ടറാ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അവരെ ഏൽപ്പിച്ച് എന്നിട്ട് സമാധാനിക്കുകയാണ്. മാല പാടിയിട്ട് ഇപ്പൊ മക്കളെ പ്രസവിപ്പിക്കുന്ന കഥയല്ല. പണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ് ബുറുത പാടിയിട്ട് ഞാൻ എത്രയെത്ര സ്ത്രീകളെ പ്രസവിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ മാല പാടിയിട്ട് ഒരുപാട് സ്ത്രീകളെ ഞാനും പ്രസവിപ്പിച്ചതാ എന്ന് പറഞ്ഞാൽ പാടാൻ വേണ്ടി പറയും, പാടും. മോനെ ഒന്നുകൂടി ഞാൻ പാടിവിടും, നല്ലോണം നോക്കി ഒന്നുകൂടി ഞാൻ പാടിവിടും എന്നറിയും, പിന്നും പാടും, പാടു തന്നെ. പെണ്ണ് പെറുവോ അവളോട് അന്നപ്പോ എന്ത് പറയുന്നു അതൊക്കെ പറയന്നെ. അല്ലോ അല്ലോ അല്ലോ അല്ലോ രമ്മേ അല്ലോ രമ്മേ മോനെ മോളെ നല്ലത് പറ മോളെ എന്ന് പറഞ്ഞു ഒരു തള്ള. അപ്പോൾ അപ്പൻ ചക്കര കോലാടാന്ന് പറഞ്ഞു. ഓള് കണ്ട ഏറ്റവും നല്ല സാധനം അതാണ്, നല്ലത് അതല്ല മോളെ, വല്യോലെ വിളി മോളെ എന്ന് പറഞ്ഞു. നെല്ലിയാട്ട മൂസക്കാവേന്ന് വിളിച്ചു. ഓള് കണ്ട ഏറ്റവും വലിയ മനുഷ്യൻ, അതല്ല മോളെ ആ പറഞ്ഞു, ശേഖന്മാരെ വിളി മോളെ എന്നാ ഞാൻ മൊയ്തീനേ പറഞ്ഞു. അപ്പോ എന്ത് പറഞ്ഞാലും പറയുന്ന പരുവത്തിലാണ് സ്ത്രീകൾ ആ സമയത്ത്, എന്ത് പറഞ്ഞാലും ചെയ്യുന്ന പരുവത്തിലാണ് ആ സമയത്ത്. ആ സമയത്ത് അവരെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി കിണഞ്ഞ് ശ്രമിക്കുകയും ശിർക്കില് കൂടെ കാര്യങ്ങൾ നീക്കുകയും ശിർക്ക് ചെയ്യിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന ചരിത്രങ്ങൾ എത്രയുണ്ട്. പക്ഷെ ഇന്ന് അതിൽ നിന്ന് ജനങ്ങൾ ഒഴിവാണ് പൊതുവിൽ ആ ശിർക്കുന്ന്. കാരണം ഇത് നമ്മൾ കണ്ടറിഞ്ഞതാ. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കണ്ടറിയാൻ പോകുന്നു നാളെ പര ലോകത്തിൽ നിന്ന സമയത്ത്. ഒന്നാമത്തെ രംഗമായ ഖബറിൽ നിന്ന് തന്നെ അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലില്ലാഹിറാ. ഖബറെന്ന് പറഞ്ഞാൽ പരലോകത്തേക്കുള്ള പടിയിൽ നിന്നുള്ള ഒന്നാമത്തെ പടിയാണെന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഖബറ് മുതൽക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് അനുഭവപ്പെട്ടു തുടങ്ങും. ഇപ്പൊ ചിന്തിച്ചില്ലായെങ്കില് അവിടെ നിന്ന് ചിന്തിക്കാൻ സമയം നീട്ടിവെക്കാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് വെച്ച് നരകപാപികൾ വിലപിക്കുന്ന വിലാപം പരിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. നരകത്തിലെ ആളുകൾ ഇങ്ങനെ 40,000 കൊല്ലങ്ങള് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നറിയോ? ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. നരകപാപികൾ വിലപിക്കുകയാണ് പരിശുദ്ധ ഖുർആനിൽ പടച്ചതമ്പുരാൻ പറയുന്നു. ഞങ്ങൾ കേട്ടിരുന്നുവെങ്കില്, ഞങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിരുന്നുവെങ്കില്, കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കില്, ഈ ജ്വലിക്കുന്ന നരകത്തിൽ കിടന്ന് ഞങ്ങൾ കരിഞ്ഞു പുകഞ്ഞു മറയേണ്ടി വരുമായിരുന്നില്ല രക്ഷിതാവേ എന്ന് അവിടെ വെച്ചിട്ട് ഇങ്ങനെ വിലപിക്കും, അവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കും. അല്ലാഹു തആല അതിനെ പരിഗണിക്കുന്ന തന്നെയില്ല. കാരണം നിനക്ക് ചിന്തിക്കാൻ, നിനക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, സത്യം തെരഞ്ഞെടുക്കാനുള്ള രംഗം ഞാൻ തന്നു, അത് നീ ദുരുപയോഗപ്പെടുത്തി ചിന്തിച്ചില്ല. ചിന്തിച്ചു എന്തിനു വേണ്ടി? ദുനിയാവിലുള്ള കാര്യങ്ങൾ ചിന്തിച്ചു, പരലോകത്തേക്ക് ആവശ്യമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചില്ല. ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തില് എന്ന് പണ്ടൊരു കവി പറഞ്ഞ പോലെ, സർവശക്തനായ അള്ളാഹുവിനെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഏത് പുൽക്കൊടിയിൽ ചിന്തിച്ചാലും ഏത് കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചിരുന്നാലും ശരി, പടച്ച തമ്പുരാൻ ഏകൻ മാത്രമാണ് എന്നത് അറിയിക്കുന്ന ലക്ഷ്യങ്ങൾ അവയിൽ എല്ലാറ്റിലും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ലോകത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചാൽ എന്തിന് ഈ കബറുകള്, ജാറുകള്, അതൊക്കെ പോട്ടെ, മൗലൂദ്, മാല, റാത്തീബ് തുടങ്ങിയതൊക്കെ പോട്ടെ, ജന്മദിനാഘോഷല്ലേ? ഞങ്ങൾ ചിന്തിച്ചു, ജന്മദിനാഘോഷം തന്നതില്ലേ നമ്മുടെ ഇടയിൽ? മൗലിദ് എന്നറിഞ്ഞ് അതിങ്ങളും ചിന്തിച്ചു നോക്കാണ്. ചെറുപ്പത്തിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ, എന്റെയൊക്കെ ചെറുപ്പത്തില് എന്റെ നാട്ടിലൊക്കെ എങ്ങനെയായിരുന്നു അറിയോ? മൗലൂദ് വയ്ക്കല് ആ റബീ ലെവല് 12 അന്ന് ഒരു കുറച്ച് മുസ്ലിയാക്കന്മാരെ കുറെ നാട്ടുകാരെയൊക്കെ വിളിച്ച് ചോറും കറിയൊക്കെ ഉണ്ടാക്കി അവര് വന്ന് വലിയ അതപിലും മര്യാദയിലൊക്കെ പൊതുവെടുത്ത അധിക ആളുകളും വരിക, വിരിപ്പൊക്കെ വിരിച്ച് തലയാണ വെച്ച് കുന്തിരിപ്പും ഉരുവാനും ചന്ദനത്തിരിയൊക്കെ പുകയിപ്പിച്ച് ഒരു മൗലൂദ് കിതാബ് എടുത്ത് നിർത്തിവെച്ചിട്ട് ആദ്യം അൽഫാത്തിഹ പറയും. ഫാത്തിഹ പറഞ്ഞതിന് ശേഷം അതിലെ ഏറ്റവും വലിയ മുസ്ലിയാരൊന്ന് ദുആ ചെയ്യും. ദുആ ചെയ്തതിന് ശേഷം അതിലുള്ള ഗദ്യഭാഗം ഒരാൾ വായിക്കും, പിന്നീട് പദ്യഭാഗം എല്ലാവരും കൂടി ചെല്ലും. പദ്യഭാഗം ചെല്ലുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ആളുകൾ അതിലുള്ള വരികൾ പറയും, ബാക്കിയുള്ള വിവരമില്ലാത്ത ആളുകൾക്ക് ആവർത്തിച്ച് പറയാൻ വേണ്ടി ജവാബ് എന്ന് പറഞ്ഞ് വേറൊന്നുണ്ടാവും. അങ്ങനെ പദ്യവും ഗദ്യവും ആയിട്ട് അത് പറഞ്ഞു തീർന്നതിന് ശേഷം ദുആയിരുന്നു എല്ലാവരും കൂടെ ചോറ് വെച്ചു, അതിൽ കൈമടക്ക് കെടുക്കേണ്ടത് ആളുകൾക്കൊക്കെ കൊടുത്തു, ആളുകൾ പോയി, മൗലൂദ് കഴിഞ്ഞു. അതായിരുന്നു മൗലൂദ്. കുറച്ചു കഴിഞ്ഞപ്പോ അതൊന്ന് പരിഷ്കരിച്ചു, മൗലൂദ് യോഗങ്ങളായി. അങ്ങനെ ഇതുപോലെ മൈക്ക് വെച്ചിട്ട് കിതാബൊക്കെ വെച്ചിട്ട് നിന്ന് മൈക്കില് മൗലൂദ് ഓതലായി. പിന്നെ അതിനുശേഷം കുറച്ച് പ്രസംഗിക്കുകയും ചെയ്യും. അങ്ങനെ ആ പടാപ്പുറത്ത് നിന്ന് മൗലൂദ് സ്റ്റേജിന്റെ മുകളിലെത്തി. കുറച്ചു കാലം അങ്ങനെ നീ, ഇപ്പം മൗലൂദ് റോട്ടുമലാണല്ലോ അല്ലേ, മുഷ്ടി ചുരുത്തിയിട്ട്. അപ്പം ബെയ്ത്തും പാട്ടും ഒന്നല്ല, ഒരു ചങ്ങായിരിക്കും ഒരു മൗലൂദ് യോഗത്തിന്റെ ആ ജാഥ അങ്ങനെ പോകുന്ന സമയത്തുള്ള ഉത്തരവാക്യം പറഞ്ഞു തന്നു. ആയത്തെടുത്തിട്ട് ആ മുദ്രാവാക്യത്തിനൊപ്പിച്ചിങ്ങനെ കൈ മുകളിലോട്ട് പൊക്കിയിട്ട് താഴോട്ട് കാണിച്ചിട്ടു. അങ്ങനെ തന്നെ ഓരോരുത്തരുടെയും തൊള്ളയെ തോന്നു വിളിക്കുക. എന്നിട്ട് നബിസൽ അപ്പുറത്ത് നിന്ന് സ്റ്റേജിലേക്കും സ്റ്റേജിൽ നിന്ന് റോട്ടിലേക്കും റോട്ടിൽ നിന്ന് പടക്കളത്തിലേക്കും പോകുന്ന വിധത്തിലാണ് ഇപ്പൊ കാണുന്നത്. വിജയത്തിന്റെ കോലാണത്. ഇനി നിസ്കാരത്തിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കി, ചെറുപ്പത്തിലൊക്കെ നമ്മൾ നിസ്കരിക്കുന്ന മാതിരി തന്നെയല്ലേ എപ്പോഴും നിസ്കരിക്കുന്നത്? അതിന്റെ റക്കായത്തിൽ വ്യത്യാസമല്ല, രൂപത്തിൽ വ്യത്യാസമല്ല, ചെല്ലുന്ന ദിക്റുകളിൽ വ്യത്യാസമല്ല, സ്വഭാവത്തിൽ വ്യത്യാസമല്ല, തിരിഞ്ഞു നിൽക്കുന്ന ഖിബ്ലയിൽ വ്യത്യാസമല്ല, സമയത്തിൽ വ്യത്യാസമല്ല, എല്ലാം ഒരുപോലെ. അതാണ് സുന്നത്ത്, മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ആ സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച കാര്യങ്ങൾ അതുപോലെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് തൗഹീദിൽ നിന്ന് വ്യതിചലിക്കേണ്ടി വരില്ല, ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഏതെങ്കിലും വിധത്തിലുള്ള അനാചാരങ്ങൾ കടത്തിക്കൂട്ടേണ്ടിയും വരില്ല. അതല്ലാത്ത ആളുകൾക്ക് സന്ദർഭത്തിനനുസരിച്ച് മാറ്റേണ്ടി വരും. പണ്ടൊരാള് മാറ്റിയില്ലേ? ആളുകളെ മനസ്സ് നോക്കിയിട്ട് മാറ്റുകയാണ്. വീട്ടിലേക്ക് ഒരു മോരു തോതാൻ വേണ്ടി വിളിച്ചു എന്നാ, മോരു തോതാൻ വേണ്ടി ചെന്നു. ചെന്നിട്ട് പെണ്ണുങ്ങളോട് ചോദിച്ച്, അല്ലേടി വെണ്ണ എന്താ ഇവിടെ മൗലൂദ് എന്താ ഓതണ്ട്? ബദർമൗലൂദാവല്ലാക്കേ. എന്ത് ബദർമൗലൂദ്? ഇതെന്താ മനസ്സിലാക്കി? പദരീങ്ങൾ എന്ന് പറഞ്ഞ ആരാ? എന്നെ ചില്ലറക്കാരറ്റാ. ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ അവരും അവരൊക്കെ ഇങ്ങനത്തെ ആളുകളാണ്, എനിക്കറിയില്ലേ. ഞാനെന്താ ചെയ്യുന്ന? ഈ വിടുത്തിയും വെറുപ്പൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ബദരീങ്ങളെ പേര് അറിയാൻ പറ്റുന്നത്? ഞാൻ ചെല്ലൂല, ബദർമൗലൂദ് ഞാൻ ഓടൂല. പിന്നെന്താ മല്ലാക്കി ചെല്ല? ഞാൻ കുറച്ച് ഇറച്ചിയും പത്തിലൊക്കെ ഉണ്ടാക്കിപ്പോയല്ലോ. അതിന് വേണം ഞാൻ തൽക്കാലം രണ്ട് യാസീൻ ഓതിയിട്ട് പോവാം, പിന്നെ ദിവസം വന്നിട്ട് ബദർമൗലൂദ് ഓതാം. അപ്പൊ മൂപ്പര മനസ്സിൽ യാസീനും ബദർ മൗലൂദ് ആയാലും ഏതാ വലുത്? ബദർമൗലൂദ് വലുതും യാസീൻ ചെറുതും. യാസീൻ എവിടെ വെച്ചു? വെടുപ്പും വൃത്തിയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് ഓതാ. മറ്റേ മാല ഓതിക്കൂടാന്ന് അല്ലെ മൗലൂദ്? അങ്ങനെ മനുഷ്യന്റെ മനസ്സിൽ വിദേത്തുകൾക്ക് വലിയ സ്ഥാനവും യഥാർത്ഥ സുന്നത്തുകൾക്കും സത്യങ്ങൾക്കും സ്ഥാനം കുറച്ചു കാണിക്കുകയും ചെയ്യുന്ന വിധത്തില് അന്ധവിശ്വാസവും അനാചാരവും വളർന്നു വന്ന് അതിന്റെ ഇടയിൽ മനുഷ്യൻ അറ്റം തിരിയുന്നൊരവസ്ഥയിലാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം കേരളത്തിൽ തുടങ്ങിയത്. ഇന്ന് മറ്റുള്ള ആളുകൾക്ക് എന്നെ പറയാൻ ലജ്ജേ. അന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ മൗലൂദ് ഓതാൻ പോവുക എന്ന് പറഞ്ഞാൽ വലിയൊരു കിതാബൊക്കെ എടുത്ത് കഷത്തിൽ വെച്ചിട്ട് മല്ലാക്ക വലിയ അന്തസ്സിനാ പോവുക. ഇന്ന് പോലെ എങ്ങനെ അറിയോ? ആ ഖുറാസ് എടുത്തിട്ട് ഇങ്ങനെ മടക്കി ബനിയന്റെ ഉള്ളിൽ ഇട്ടിട്ടാ പോയത്. എവിടെ പോകുന്ന? ഞാൻ ഇവിടെ വരെ എടുക്കാൻ അല്ലാ കേ, ഇവിടെ വരെ മൗലൂദാ പോവുക എന്ന് പറയില്ല എന്ന് പറഞ്ഞാൽ ആ മുമ്പ് അവരുടെ മനസ്സിൽ തന്നെ ഇതൊരു വലിയ കൊണല്ല കാര്യമല്ല എന്നായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്മ് പാപം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നബിനോട് ചോദിച്ചപ്പോ നബി പറഞ്ഞെന്താ അറിയോ? അൽ ഇസ്മു മാ ഹാക്ക ഫീ സദ്രിക വ കരിഹതാൻ തത്തലി അൻ യത്തലി അലൈഹി നാസ്. ഇസ്മ എന്ന് പറഞ്ഞാൽ എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചൊറി, അതുപോലെ തന്നെ ജനങ്ങൾ അത് കാണുന്നതിന് നീ ഇഷ്ടപ്പെടുന്നുമില്ല, അത് തന്നെയാ ഇസ്മ. ഇപ്പം മൗലൂദ് ഇസ്മാണോ അല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കി? അല്ലെ മല്ലാക്ക് ഞാൻ മൗലൂദ് ഓതാൻ പോകാന്ന് പറഞ്ഞാ പോരെ? പറയില്ല, ഞാൻ ഇവിടുത്തെ ആ പറയലിമിലേക്ക് എത്തിച്ചത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനമാണ്. സ്നേഹമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് ഇതിന്റെ പ്രവർത്തകന്മാര് പ്രവർത്തനത്തിൽ ക്ഷണിതരാവാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പ്രതിസന്ധികളും പ്രയാസങ്ങളും വിഷമങ്ങളും ഈ വഴിത്താരയിൽ ധാരാളം ഉണ്ടാകും, ഈ വഴികളിൽ ധാരാളം ഉണ്ടാകും. കാരണം പ്രവാചകന്മാരുടെ പ്രവർത്തനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രവാചകന്മാരിൽ കഷ്ടപ്പാടുകൾ സഹിച്ചവരല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നബിയുള്ളാഹി യൂനുസ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഏത് പ്രവാചകന്മാരെടുത്താലും സത്യം പറയുന്ന പ്രവാചകന്മാർക്ക് മുഴുവനും അഥവാ സത്യപ്രബോധനത്തിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന പ്രവാചകന്മാർക്ക് മുഴുവനും പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ വൈകളിലും ഉണ്ടാകും. അതെല്ലാം സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് ഈ തൗഹീദ് പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുക. സർവശക്തനായ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് നമുക്കൊരു സാലിഹായ അമലാക്കി തരുമാറാകട്ടെ. കൂടുതൽ സംസാരിക്കാൻ എന്റെ ആരോഗ്യം അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇത്രയും പറഞ്ഞതിൽ നിന്ന് എന്തെങ്കിലും പോയിന്റുകൾ മനസ്സിലായ ആളുകൾ അത് സ്വന്തം ഉൾക്കൊള്ളുകയും കഴിയുന്ന അത്രയും സ്ഥലങ്ങളിലും ആളുകളിലും അത് പ്രബോധനം ചെയ്യുകയും ചെയ്യുക. ചിലപ്പോൾ നമ്മുടെ സന്ദർഭത്തിനനുസരിച്ച ഒരു പദമായിരിക്കും ഒരു മനുഷ്യനെ തൗഹീദിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ ചെറിയൊരു പദം അല്ലെങ്കിൽ ചെറിയൊരു വാക്ക് അത് മനുഷ്യനെ തൗഹീദിലേക്കും സത്യമാർഗത്തിലേക്കും കൊണ്ടുവന്നു വരും. ഒരവസരത്തിൽ ഉണ്ടായൊരു കഥ പറയാനിപ്പോ ഞാന് മോങ്ങത്ത് നിന്ന് മഞ്ചേരിക്ക് ബസ് കയറി. അപ്പോ ഒരു മുസ്ലിയാരുണ്ട് എന്റെ അടുത്ത്, എന്റെ അടുത്ത് സീറ്റ് ഒന്നിച്ച് ഞങ്ങൾ സീറ്റിലായിരിക്കുന്നു, ഞങ്ങൾക്ക് പരിചയമുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. പലേതും സംസാരിച്ചു കൊടുക്കുന്നതിനിടയ്ക്ക് മുപ്പര് നല്ലൊരു പോയിന്റാന്നുള്ള നിലക്ക് എന്നോട് പറഞ്ഞ്, അല്ല മൗലവി മുഹയിദ്ദീൻ ഷെയ്ഖിന് വേണ്ടി കോയി നടത്താൻ ശിർക്കാണെന്നല്ലേ നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ വിശ്വാസം? അതെ. അപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, പുതിയാപ്പിളക്ക് വേണ്ടി കോയി നടത്താലോ? ഒരു ചോദ്യമാണല്ലോ. മുഹയിദ്ദീൻ ഷെയ്ഖിന് വേണ്ടി കോയി നടത്താൽ ശിർക്കാണെങ്കിൽ പുതിയാക്കപ്പിളക്ക് വേണ്ടി കോയി നടത്താലോ? അത് ശിർക്കാവൂലേന്ന്. അപ്പൊ ഞങ്ങളുടെ മുമ്പിലത്തെ സീറ്റിൽ കുറച്ച് പ്രായമുള്ള ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അയാളൊന്നും ഇങ്ങനെ തിരിഞ്ഞു നോക്കി, ആ അദ്ദേഹം ചോദിച്ചയാള്, ഒന്നുമില്ല, മൊയ്തീൻ ശേഖറിന് വേണ്ടി കോയി നടക്കുന്ന മാതിരി പുതിയാപ്പിളക്ക് വേണ്ടി കോയി നടത്താല് പിറ്റേന്ന് കുട്ടി കുടിയിലുണ്ടാവും എന്ന് പറഞ്ഞു. എന്താ അർത്ഥിപ്പ് നിങ്ങൾ തിന്നലല്ലേ, മറ്റത് പുയ്യാപ്പിളക്ക് നെഞ്ചായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോഴേ ആളുകളൊക്കെ അടിച്ചിരിച്ചു. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ വ്യക്തതല്ലേ, എത്ര വേഗം മനസ്സിലാവും. വൈദ്യശേഖന് വേണ്ടി കോയിൻ അറുത്തിട്ട് തിന്നുകയാണ്, പുയ്യാപ്പിളക്ക് വേണ്ടി കോയിൻ അറുത്താൽ അവനായിട്ട് കൊടുക്കണം. വ്യത്യാസം വളരെ വ്യക്തതല്ലേ. ആളുകളൊക്കെയാണ് ചിരിച്ചു. അതുകൊണ്ട് ചിരിച്ചു ഇതിലല്ലോ ഒക്കെ ഹബിയുടെ തന്നെയാണോ നമുക്കൊരു സംശയം. പിന്നെ അപ്പോ ഈ സന്ദർഭത്തിനനുസരിച്ചുള്ള അത് നമ്മൾ ഒരു ദിവസം വെള്ളം അറിയുന്നതിനേക്കാൾ കൂടുതൽ ഫലം ചെയ്യും ബുദ്ധിയുള്ള ആളുകളിൽ. ഇതുപോലെ നിങ്ങൾക്കൊക്കെ രംഗങ്ങൾ ഉണ്ടാകും. ആ രംഗത്ത് വെച്ചൊക്കെ പ്രബോധനം നടത്തുക. സർവശക്തനായ അള്ളാഹു അവന്റെ സ്വീകരിക്കപ്പെടുന്ന പ്രബോധകന്മാരെ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم صلى الله على خير خلقه محمد واله وصحبه اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته.